മൂന്ന് പാദം നാല് അധികരണത്തിന്റെ സൂത്രം 20 വിധൃപാധാരണ ബ്രഹ്മനിഷ്ഠത്വമേതമാതിവബ്രഹ്മിതം സ്വാശ്രമഹിതം കർമ്മ യജ്ഞാദീനി ചൈതരേഷ തദ്യതിക്രമേച്ച തസ്യ പ്രത്യേകാ. പരിവ്രാജകന്റെ ധർമ്മം എന്താണ്? സമ്മതമാദികളോടുകൂടിയ അതാണ് സന്യാസാശ്രമത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മം. ബ്രഹ്മനിഷ്ഠത്വം, ബ്രഹ്മനിഷ്ഠത്വം ശമദമാദികളോടുകൂടിയത് അത് മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. അത് പ്രാപ്തമാണ് സ്വതേ തന്നെ. അതുകൊണ്ടത് വിധിക്കുന്ന ഒന്നല്ല. ബ്രഹ്മനിഷ്ഠത്വം എന്നുള്ളതുകൊണ്ട് കർമ്മങ്ങളുടെ ത്യാഗമാണ്. ഇതെല്ലാം നമുക്ക് വിശദീകരിച്ചാണ്. മറ്റുള്ളവർക്കോ മറ്റു മൂന്ന് കൂട്ടർക്കും അത് അവരവരുടെ ആശ്രമത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? തന്വ്യതിക്രമേ പ്രത്യവായ. അതായത് ആശ്രമത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരുന്നാൽ പാപം, വിധിയെ ഉല്ലംഘിച്ചാൽ ഫലം പാപമാണ്. ആണ് ബ്രഹ്മനിഷ്ഠത്വമേ തസ്യ സമദമാതിപഭ്രമിതം സ്വാശ്രമവിഹിതം കർമ്മ. കർമ്മ എന്ന് പറഞ്ഞ ഇവിടെ സാധാരണ കർമ്മങ്ങളെന്നുള്ള അർത്ഥത്തിലല്ല. കാരണം അത് മുമ്പ് വിശദീകരിച്ചിട്ടുള്ളതുകൊണ്ട് ശമദമാതിപ ബ്രഹ്മിതം ശമദമാതിയുക്തം ആയ ബ്രഹ്മനിഷ്ഠത്വമാണ്. അതാണ് സ്വാശ്രമവിഹിതമായിരിക്കുന്ന ധർമ്മം എന്നുള്ള അർത്ഥം. യജ്ഞാദിനിച്ച ഇതരേഷം കർമ്മം, യജ്ഞാദികളാണ് മറ്റുള്ളവരുടെ കർമ്മം മറ്റാശ്രമം. തദ്വ്യതിക്രമേ യജ്ഞാദി ധർമ്മത്തെ ഉപേക്ഷിച്ചാൽ, അത് വ്യതിക്രമം വരുത്തിയാൽ, തസ്യ പ്രത്യവായ, അവർക്ക് പാപമുണ്ടാവും. അതുകൊണ്ട് സന്യാസത്തെ സ്തുതിച്ചിരിക്കുന്നു. തഥാ ന്യാസീതി ബ്രഹ്മ ബ്രഹ്മാഹി പരഹ പരോഹി ബ്രഹ്മ താനിവ ഏതാനി അവരാണി തപാംസി ന്യാസ ഏവ അത്യരേചയത്. ന്യാസ ഇതി ബ്രഹ്മ, ന്യാസം എന്നുവെച്ച സന്യാസം, ബ്രഹ്മ എന്നുവെച്ചാൽ അത് ഹിരണ്യഗർഭനാണ്, സ്തുതിയാണ്. ഹിരണ്യഗർഭനാണ് സന്യാസം എന്ന് പറയാൻ എന്താ കാരണം? സന്യാസം ഇങ്ങനെ ഹിരണ്യഗർഭനാകും എന്നു ബ്രഹ്മാഹി പരഹ, ഹിരണ്യഗർഭനാണ് സർവത്തിനും പരനായിരിക്കുന്നു, സൃഷ്ടിക്കപ്പെട്ട എല്ലാത്തിനും പരനായിരിക്കുന്നു ഹിരണ്യഗർഭൻ. അതുകൊണ്ട് അതുപോലെ ശ്രേഷ്ഠമാണ് സന്യാസം. പരോഹി ബ്രഹ്മ, അതായത് സന്യാസത്തെ ഹിരണ്യഗർഭൻ എന്ന് പറയാൻ കാരണം, സ്തുതിക്കാൻ കാരണം അത് പരനായതുകൊണ്ടാണ്. അതുകൊണ്ട് സന്യാസവും പരമാണ്, ആ ഹിരണ്യഗർഭൻ പോലെ അത്രയും മഹത്വമാണ്, മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠമാണ് സന്യാസം. ബാക്കിയുള്ളതെല്ലാം, ബാക്കി സർവം താനിവ ഏതാനി അവരാണി തപാംസി, ബാക്കിയുള്ള എല്ലാ തപസ്സുകളും സന്യാസത്തിന് ഇപ്പുറമുള്ള, എന്നുവെച്ചാൽ ബ്രഹ്മചാരിയുടെയും ഗൃഹസ്ഥന്റെയും വാനപ്രസ്ഥന്റെയും എല്ലാം തപസ്സുകൾ, അപരാണി, അതിനപേക്ഷിച്ച് അത് അപരമാണ്, താഴ്ന്നതാണ്. അതൊന്നും പരിവ്രജനത്തിന് തുല്യമാകത്തില്ല. അതുകൊണ്ട് ന്യാസ ഏവ അത്യരേ, അതുകൊണ്ട് ന്യാസം സന്യാസമാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്. സർവ്വതിനും ആശ്രമങ്ങളെക്കാളും കർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠമായിരിക്കുന്നത് സന്യാസമാണ് എന്നിങ്ങനെ സന്യാസത്തെ സ്തുതിക്കുന്നുണ്ട്. ഇനി സ്മൃതിയിൽ വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ സന്യാസയോഗ യഥേ ശുദ്ധസത്വം, അത് ശ്രദ്ധയിൽ തന്നെ പലയിടത്തും വരുന്നുണ്ട്. നാരായണ ഉപനിഷത്ത് രണ്ടാമെന്ന് പറഞ്ഞ മുണ്ടകം. വ്യതിക്രമേ തസ്യ ഇതരേഷാം എന്ന് പറഞ്ഞില്ലേ, ബാക്കിയുള്ള എല്ലാവർക്കും കുഴപ്പമില്ല, സാമാന്യമായി ഏകവചനം പ്രയോഗിച്ചു. തേഷാമെന്നും പ്രയോഗിക്കാം, തസ്യ എന്നും പറയാം. അവരൊരു സമൂഹമായിട്ട് എടുത്തു കഴിഞ്ഞാൽ തസ്യ. അത് വചനം വിവക്ഷയ്ക്കനുസരിച്ചിട്ടാണ്. സമൂഹത്തെ ഒന്നായി വിവക്ഷിച്ചു കഴിഞ്ഞാൽ വരുന്നു വിവേചനം. ഇന്നില്ല പരിപ്രാജകന് അവിടെ ഇല്ലല്ലോ, യജ്ഞാദി കർമ്മങ്ങളില്ലല്ലോ. ആശ്രമം വിഹിതമായിരിക്കുന്നത് ത്യജിച്ചാലേ ഉള്ളു പാപ. സന്യാസിക്ക് വിഹിതമായൊന്നുമില്ല. ശമതമാദികളെല്ലാം എന്ന് പറയുന്നത് സ്വയം പ്രാപ്തമാവുന്നതാണ്, ബുഭുക്ഷ പോലെ, വിശപ്പും ദാഹവും പോലെ സ്വയം പ്രാപ്തമാവുന്നതാണ്, വിധിക്കുന്നതല്ല. അതുപോലെയാണ് ശമതമാദി, ഓരോ അഭ്യാസം കൊണ്ട് പ്രാപ്തമാകുന്നു. അത് വിഹിതമല്ല, നിഷിദ്ധവുമല്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് പ്രത്യവായാദി ദോഷങ്ങളൊന്നുമില്ല. ഭക്ഷണം വിശക്കുന്നു, വിശപ്പ് ഉപേക്ഷിച്ച ദോഷം വരുന്നുണ്ട്, അതുപോലെയുള്ളൂ. പക്ഷെ വിഹിതമായ കർമ്മങ്ങൾ ഉപേക്ഷിച്ച പാപമുണ്ട്. വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥ വേദാന്ത വിജ്ഞാനോപനിഷത്ത് വിജ്ഞാനത്തിൽ സുനിശ്ചിതമായ അർത്ഥത്തോടു കൂടി വരും, താല്പര്യത്തോടുകൂടി വരും. വേദാന്ത വിജ്ഞാനത്തിൽ നിശ്ചയമുള്ളവർ എന്നർത്ഥം, എൻ്റെ താല്പര്യ നിർണയം ഉള്ളവർ എന്നർത്ഥം. സന്യാസിയോ കാ യഥേഹ ശുദ്ധസത്വ, ശുദ്ധസത്വന്മാരായിട്ടുള്ള ആൾക്കാർ, സിദ്ധാന്തകർണന്മാര്, യതിമാര്, സന്യാസിയോക, പിന്നീട് അറിയിക്കുന്നു തേ ബ്രഹ്മ ലോകേത് പരാന്തകാലേ പരാമൃത പരിമുച്ചിന്തി സർവേ. സന്യാസിയോഗം കൊണ്ട് എന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗം കൂടെ കൊടുത്തിട്ടില്ല. അത് തേ ബ്രഹ്മലോകേതു പരാന്ത കലേ പരാമൃത പരിമുച്ചന്തി സർവേ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. അവിടെ സന്യാസം വ്രതം എന്ന് പറയുന്നത് ആശ്രമസന്യാസമാണെങ്കിൽ പരാന്തകാലത്തിൽ പ്രളയത്തിൽ കൽപ്പപ്രളയത്തിൽ ബ്രഹ്മലോകത്തിൽ, അതും ബ്രഹ്മലോകം തന്നെ പരിമിച്ചന്തി സർവേ എല്ലാവരും അവിടെ മുക്തരായിത്തീരുന്നു. അത് ജ്ഞാനരഹിതമായ സന്യാസം. അങ്ങനെ രണ്ടിനും അത് പറയാം. ജ്ഞാന സഹിതമായ സന്യാസമാണെങ്കിൽ ബ്രഹ്മ ഏവലോക ബ്രഹ്മലോകം. ബ്രഹ്മലോകം പല ഈ രണ്ടർത്ഥത്തിനും ഭാഷകാലം വേഗം. ബ്രഹ്മണ ലോകം എന്ന് പറയുമ്പോൾ എന്തായി? ഹിരണ്യഗർഭന്റെ ലോകം. അപ്പോൾ അത് സ്ഥലം വേറെയായി. ബ്രഹ്മം തന്നെയാണ് ലോകം എന്ന് പറയുമ്പോൾ ഇവിടെ തത്വജ്ഞാനം കൊണ്ട് അവന് വേറെ ലോകമൊന്നുമില്ല, ബ്രഹ്മം തന്നെ ലോകം. പരാന്തകാലേ എന്ന് പറയുമ്പോൾ ശരീരനാശത്തിൽ, അജ്ഞാനനാശം കൊണ്ട് ശരീരനാശത്തിൽ സർവേ പരിമിച്ചിന്തി. അങ്ങനെ തത്വജ്ഞാനത്തെ പ്രാപിച്ച എല്ലാവരും മുക്തരായിത്തീരുന്നു. ഇവിടെ തസ്യ താപദേവചിരം എന്ന് പറയുന്നത് അർത്ഥത്തിൽ അങ്ങനെ രണ്ടർത്ഥത്തിലെടുക്കാം. എന്തായാലും ബാക്കിയുള്ള ഭാഗം ഭാഷകാരനൂടെ പറഞ്ഞില്ല. ഇതിൽ ഇങ്ങനെയെല്ലാം കുഴപ്പം കൊണ്ടുള്ളത് കൊണ്ടാണ്. ഇനി സ്മൃതി തദ്ബുദ്ധയ തദാത്മാന തന്നിഷ്ഠാ തത്പരായണ. ഇവിടെ അത് എന്ന് പറയുന്നു. തദ്ബുദ്ധയ ബ്രഹ്മബുദ്ധിയുള്ളവർ, ബോധമുള്ളവർ, തദാത്മാന തത്സ്വരൂപന്മാർ. ശരീരബുദ്ധിയില്ലാതെ ആത്മബുദ്ധിയുള്ളവരെന്ന് പറയുന്നതിൻ്റെ വ്യാഖ്യാനം തന്നെ. തന്നിഷ്ഠാ ആത്മനിഷ്ഠന്മാർ. ആത്മനിഷ്ഠ എന്ന് പറയുന്നതെല്ലാം ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത് കർമ്മനിവൃത്തി എന്നുള്ള അർത്ഥത്തിലാണ്. തത്പരായണാഹ മറ്റ് കർമ്മങ്ങളെയോ ഫലങ്ങളെയോ ആശ്രയിക്കാത്തവർ എന്നാണ് ഭാഷകാരം വ്യാഖ്യാനിക്കുന്നത്. ഗച്ഛന്തി പുനരാവൃത്തിം ബ്രഹ്മ നിർദ്ധൂത കൽമഷാഹ എന്നെല്ലാം പറയുന്നു. അതിനാണ് ഇവിടെ പറയുന്നത് ഇത്യാദി ബ്രഹ്മസംസ്ഥസ്യ കർമാഭാവം ദർശയന്തി. ബ്രഹ്മനിഷ്ഠന് കർമാഭാവം. ഇതാ ഭാഷകാരൻ അതിനൊക്കെ യോജിപ്പിക്കുന്ന അങ്ങനെ ഈ പറയുന്ന ഓരോ വിശേഷങ്ങളും സർവകർമ്മ നിവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പരിവ്രാജകൻ, ആ പരിവ്രജനത്തിൽ സർവകർമ്മ നിവൃത്തി ആണ്. പിന്നെ ഇവിടെ അതിനെ ആ ജ്ഞാനത്തെ കർമ്മവുമായിട്ട് ബന്ധിപ്പിക്കാൻ അവിടെ കർമ്മമില്ലല്ലോ. അതാണ് ജൈമിനിയുടെയും ബാദരായണന്റെയും ആശയങ്ങളിലുള്ള വ്യത്യാസം. അതുകൊണ്ട് പരിവ്രാജനത്തിൽ കർമാഭാവത്തെ കാണിക്കുകയാണ്. തസ്മാത് പരിവ്രാജകസ്യ ആശ്രമമാത്രാ അമൃതപ്രാപ്തേർ ജ്ഞാനാനർത്ഥിക പ്രസംഗേഷോ വിദോഷോ നാമതരത്തി. നേരത്തെ പറഞ്ഞു പരിപ്രജനം കൊണ്ട് ആശ്രമമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രഹ്മസംസ്തു അമൃതത്വമേതി എന്ന് പറയുന്നിടത്ത് ആശ്രമത്തെയാണെങ്കിൽ ആശ്രമം കൊണ്ട് തന്നെ മോക്ഷം കിട്ടും. സന്യാസാശ്രമം. പിന്നെ എന്തിനാ ഞാന് പൂർവക്ഷി ചോദിച്ചു പറയുന്നു അവിടെ സന്യാസം പരിവ്രജനം വേണം, പക്ഷേ ജ്ഞാനവും വേണം. ജ്ഞാനരഹിതമായ പരിവ്രജനം കൊണ്ട് കാര്യമില്ല, ജ്ഞാനവും വേണം. ജ്ഞാനത്തോടുകൂടി വരുമ്പോഴേ അത് പരിവ്രജനം പൂർണ്ണമാകത്തുള്ളൂ. ഇല്ലെങ്കിൽ കേവലം ആശ്രമസന്യാസം. ആശ്രമസന്യാസം എന്ന് പറയുന്നത് ഉപാസനയുടെ ഭാഗമാണ് ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച്. അതിന് പുണ്യലോക പ്രാപ്തിയാണ് ഫലം. അതും പ്രയോജനമില്ലാത്തതല്ല. സന്യാസം കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്, പ്രയോജനമില്ല എന്നല്ല, ഉണ്ട്. അതെല്ലാം പുണ്യലോക ഫലം. യക്ഷനാത്യാഗരൂപത്തിലുള്ള സന്യാസമാണ് ഇവിടെ ഞാൻ അംഗമായിരിക്കുന്ന സന്യാസം. കാരണം തസ്മാത് പരിവ്രാജകസ്യ ആശ്രമം മാത്ര, പരിവ്രാജകന് കേവല ആശ്രമം കൊണ്ട് അമൃത്വപ്രാപ്തി അമൃത്വം പ്രാപ്തമാകും. ഞാൻ അനർത്ഥയ്ക്ക് പ്രസംഗമാണ്, ജ്ഞാനം വ്യർത്ഥമാണ്. ഇത്യേഷോ വിദോഷ നാവതരുത്, ആ ദോഷം ഇവിടെ പറയാൻ പാടില്ല. തദൈവം പരാമർശേ അപി ഇതരേഷ ആശ്രമാണ് ആം പരിവ്രാജ്യം തവത് ബ്രഹ്മസംസ്ഥാനലക്ഷണം ലഭ്യത ഏവ. ഇനി ഇത്രയോ ധർമ്മസ്കന്ധങ്ങളിടത്ത് മറ്റാശ്രമങ്ങളെ പരാമർശിക്കുന്നു, അന്യത്ര വീതമായതിനെ ഇവിടെ പരാമർശിക്കുന്നു. സ്വീകരിച്ചാലും ബ്രഹ്മസംസ്ഥവും അമൃതത്വമേതി എന്നുള്ള ഭാഗം കൊണ്ട് പരിവ്രാജ്യം സിദ്ധമാകുന്നു. അപ്പം എങ്ങനെയും പരിവ്രജനത്തെ ശ്രദ്ധിക്കുക, അവിടെയാണ് ജ്ഞാനം. ജ്ഞാനം കർമാംഗമല്ല, പരിവ്രജനത്തിൻ്റെ അംഗമാണ്. പരിവ്രജനിലേ ഉള്ളൂ, പരിവ്രാജകനിലേ ഉള്ളൂ ജ്ഞാനം. അതാണ് തദ്ദേവം പരാമർശേപി ഇതരേഷാമാശ്രമാണോ, മറ്റാശ്രമങ്ങളെ പരാമർശിക്കുന്നു എന്ന പക്ഷം സ്വീകരിച്ചാലും പരിവ്രാജ്യം തവത് ബ്രഹ്മസംസ്ഥത രക്ഷണ ലഭ്യത ഏവ. പരിവ്രാജ്യം ബ്രഹ്മനിഷ്ഠ ആണതിൻ്റെ അടയാളം, അത് സിദ്ധമാകുന്നു. ഇനി കഴിഞ്ഞ അധികരണത്തിൻ്റെ അവസാന സൂത്രത്തിൻ്റെ അവസാനം പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പറയുന്നു, അനപേക്ഷ ഏവ ജാപാലശ്രുതി ആശ്രമാന്തര വിധായിനി അയം ആചാര്യണ വിചാര പ്രവർത്തിത. ജാപാലശ്രുതിയെ പരിഗണിക്കാതെ ബ്രഹ്മചര്യ ദേവപ്രവൃജി തുടങ്ങിയ വിധിയുള്ള ജാപാലശ്രുതിയെ ഒട്ടും പരിഗണിക്കാതെയാണ് ഇതുവരെയുള്ള ചർച്ചകളെല്ലാം ചെയ്തതെന്ന്. എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത് ആ ശ്രുതിയിൽ നേരിട്ട് സന്യാസം വിധിച്ചിരിക്കുന്നു. അങ്ങനെ വിധിച്ചിരിക്കുമ്പോൾ ഇനി സന്യാസത്തെക്കുറിച്ചൊരു പൂർവപക്ഷത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ അധികരണത്തിൽ ഇതുവരെയും ചർച്ച ചെയ്തെല്ലാം വെറുതെ ആവും. നേരിട്ട് സന്യാസം വിധിച്ചിരിക്കുന്നു, പിന്നെ ഇതിനാ ചർച്ച എന്നാണ് ഭാഷകാരനോട് താല്പര്യപ്പെടുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ശ്രുതിയെ ഭാഷകാരൻ പരിഗണിച്ചില്ല. എന്നാൽ പിന്നെ അങ്ങനെ ഒരു ശ്രുതിയെ പരിഗണിച്ചിട്ട് അതിന് എന്തെങ്കിലും പൂർവപക്ഷമുണ്ടെങ്കിൽ അതും പറഞ്ഞ് സിദ്ധാന്തം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എളുപ്പമാകത്തില്ലേ? ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ? അപ്പൊ അതിനെ പരിഗണിക്കാതെ ഇത്രയും എല്ലാം ചർച്ച ചെയ്തിട്ട് അവസാനം ആ ശ്രുതി കൊണ്ടുവന്നിട്ട് ഇതുവരെ പണി ഇതിനെ പരിഗണിച്ചില്ല എന്ന് പറയുന്നു. എന്താ അർത്ഥം? ദ്രവിഡ പ്രാണായാമം എന്ന് പറയുമ്പോൾ പറയേണ്ടത് എന്താണോ, ഇവിടെ പരിവ്രജനത്തിന്റെ അംഗമാണ് ജ്ഞാനം. പരിവ്രജനത്തിന് പ്രമാണമുണ്ടോ? ഉണ്ട്. ശരി, ഇതിനെന്തെങ്കിലും പൂർവപക്ഷം ഉണ്ടെങ്കിൽ അത് പറയാം. പരിവ്രജനം എന്താണെന്നോ അല്ലെങ്കിൽ പരിവ്രജനത്തിന്റെ ജ്ഞാനം പരിവ്രജനത്തിന്റെ അംഗം എങ്ങനെയാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർവപക്ഷം ഉണ്ടെങ്കിൽ പറയാം. പക്ഷെ ഇങ്ങനൊരു ശ്രുതിയെ മറച്ചു വച്ചിട്ട് ഇത്രയും ചർച്ച ചെയ്തു എന്ന് പറയുന്നത് കൊണ്ട് എന്താ ലാഭം എന്നുള്ള ചോദ്യം ഭാഷ്യക്കാരനോട് തന്നെ ചോദിക്കേണ്ടതാണ്. എന്നോട് ചോദിക്കരുതാരും, എനിക്കതിന് ഉത്തരമില്ല. നേരത്തെ ഇത് തന്നെ പറഞ്ഞു, ഒരു വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായ ശ്രുതി ഇരിക്കുകയെ ആ വിഷയത്തെ സംബന്ധിച്ച് അതിനെ മുൻനിർത്തി പൂർവോക്ഷ സമാധാനവും പറയാമെന്നിരിക്കെ ആ ശ്രുതിയെ മറച്ചു വെച്ചിട്ട് അപ്രധാനമായ ശ്രുതികളെ കൊണ്ട് പൂർവപക്ഷവും സമാധാനവും എല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ് ഇതിനെ ഞാൻ ഇതുവരെ പരിഗണിച്ചിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് എന്താ ലാഭം? ഒരു പിടിയും കിട്ടുന്നുണ്ട്. അതിന് പറയുന്നത് ഇതാണ്, അത്രയും വ്യക്തമായ വിധിയുണ്ടെങ്കിൽ പിന്നെ അത് വിശദീകരിച്ചാൽ മതിയെന്നാണ്. വിശദീകരിച്ചാൽ പൂർവപക്ഷ ഏതിനും വരാമല്ലോ, വേണ്ടി വന്നാൽ ഈ പറഞ്ഞ പൂർവപക്ഷങ്ങളെല്ലാം അതിന് പൂർവപക്ഷമായി കൊണ്ടുവരാം. അങ്ങനെ വ്യക്തമായ ശ്രുതി ഉണ്ടെങ്കിലും മറ്റു സ്ഥലത്ത് ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ശ്രുതി ഈ ശ്രുതിയും തമ്മിൽ വിരോധം വരുമല്ലോ, ഇത്തരത്തിലും ചർച്ച ചെയ്യാം. അപ്പോൾ ഇതാണ് ശരിയായ താല്പര്യം. പക്ഷെ അത് പരിഗണിക്കാതെ ചർച്ച ചെയ്തു എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ആരെ? പിന്നീടുള്ള ആര്? എവിടെ കൂട്ടിച്ചേർത്തുന്നത്? ശ്രുതിയിലാണോ ഭാഷ്യത്തിലാണോ? ഭാഷ്യകാരനല്ലേ എഴുതിയിരിക്കുന്നേ ഇത്. പിന്നെ ഇങ്ങനെ വേറൊരാൾക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റും? ഇത് ഭാഷ്യമല്ലേ നമ്മൾ വായിക്കുന്നു. ഈ പറഞ്ഞ എല്ലാ ശ്രുതികളും അർത്ഥവാദമായിട്ടാണ് സ്വീകരിക്കുന്നത്. ശ്രുതി ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം ജാപാല ശ്രുതി ധാരാളം കൂടെ. എന്നാ പിന്നെ എല്ലാം കളയേണ്ടി വരും. ഈ ഇതുവരെ മാത്രമല്ലല്ലോ ശ്രുതി, ജാപാല ശ്രുതിക്ക് പല ശ്രുതികളും ഇനിയും പറയുന്നുണ്ട്, ധാരാളമുണ്ട് ശ്രുതികൾ. ജാപാല ശ്രുതി ഇനിയും പറയുന്നുണ്ട്, മുമ്പും പറഞ്ഞു. ഇതെല്ലാം അപ്രാമാണികമായിട്ട് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? അപ്രാമാണികമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചായിരിക്കണം ചർച്ച. എന്താണ് ഈ ശ്രുതി പ്രാമാണികമാണോ അപ്രാമാണികമാണോ? അങ്ങനെ ഒരു ചർച്ച ഇല്ലല്ലോ. ശ്രുതിയെ സ്വീകരിക്കുന്നു, ശ്രുതിയെ എന്തായി സ്വീകരിക്കുന്നു, അതിൻ്റെ അർത്ഥം എന്താണ്, അതാണ് ചർച്ച ചെയ്യുന്നത്. അപ്രാമാണികം എന്നുള്ളൊരു വിഷയമേ ഇവിടെ വരുന്നില്ല. പിന്നെ രണ്ടുപേർക്കും ഒരു ശ്രുതിയെ ആശ്രയിച്ചിട്ടാണ് ചർച്ച. അതിൽ ഈ പറയുന്ന വാക്യങ്ങളെല്ലാം അർത്ഥവാദമെന്ന് വ്യാഖ്യാനിക്കുന്നു എന്ന് വിചാരിച്ചത് അപ്രാമാണികമല്ല. ബ്രാഹ്മണം ഈ ചർച്ചകളെല്ലാം ബ്രാഹ്മണ ഭാഗങ്ങളിൽ നിന്നാണ്. എല്ലാ മിക്കവാറും എല്ലാ ഉപനിഷത്തുകളും ബ്രാഹ്മണ ഭാഗത്തിലാണ്. അനപേക്ഷീവ ജാപാലശ്വരർ ആശ്രമാന്തര വിധായിനിയും സന്യാസാശ്രമത്തിൽ വിധിക്കുന്ന ആ ശ്രുതിയെ അപേക്ഷിക്കാതെ ആചാര്യണ വിചാര പ്രവർത്തിത, ആചാര്യൻ വിചാരത്തെ പ്രവർത്തി. ഏതാചാര്യൻ? ആണോ? അങ്ങനെ അതായത് ഇവിടെ ചർച്ച നടത്തുന്നത് സൂത്രത്തെ ആശ്രയിച്ചിട്ടാണ്. ഭക്ഷ്യകാരൻ്റെ അവകാശവാദം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സൂത്രത്തിലുണ്ടെന്നാണ്. ഈ പറയുന്ന എല്ലാ ചർച്ചകളും സൂത്രത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോ പൂർവപക്ഷമായാലും അത് സൂത്രത്തിന്റെ അർത്ഥമാണ്, സിദ്ധാന്തപക്ഷമായാലും സൂത്രത്തിന്റെ അർത്ഥമാണ്. അപ്പൊ ഈ ചർച്ചയെല്ലാം സൂത്രത്തിലുണ്ടെന്നാണ് പറയുന്നത്. സൂത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏത് സൂത്രങ്ങൾ എടുത്താലും സൂത്രങ്ങളുടെ ഒരു കുഴപ്പം തന്നെ എന്താണ്, എല്ലാ സൂത്രങ്ങളും മിക്കവാറും 99% അവ്യക്തമാണ്. ഇതൊക്കെ ഈ സൂത്രത്തിലുണ്ടെന്ന് അറിയണമെങ്കിൽ വ്യാഖ്യാനം കൊണ്ടേ സാധ്യമാകും. അത് അവ്യക്തമായതുകൊണ്ടാണ് പല വ്യാഖ്യാതാക്കൾക്കും പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്നത്. വ്യാഖ്യാതാക്കൾ തമ്മിലുള്ള ഇത്രയും വലിയ ഗുസ്തി നടക്കുന്നു എന്തുകൊണ്ട്? കാര്യം അവിടെ വ്യക്തമല്ല. ചിലത് വ്യക്തമാണ്, പക്ഷെ മിക്കവാറും എല്ലായിടത്തും ഇത് അവ്യക്തമാണ്. ഈ അർത്ഥങ്ങൾ ഈ പറയുന്ന മുഴുവൻ പൂർവപക്ഷവും സിദ്ധാന്തവും എല്ലാ സൂത്രത്തിലുണ്ടെന്നാണ്. ഇതൊക്കെ ആരുടെ അഭിപ്രായമാണ്? സൂത്രകാരൻ. സൂത്രകാരന്റെ അഭിപ്രായമാണെന്ന് ആര് പറയുന്നു? ഭാഷകാരൻ. ഭാഷകാരന്റെ അഭിപ്രായത്തിൽ തന്റെ അഭിപ്രായമല്ല, ഇതെല്ലാം സൂത്രകാരന്റെയാണ് എന്നാണ്. ആ അത് ഓരോ സമ്പ്രദായക്കാരും പറയും. ഞങ്ങളുടെ സമ്പ്രദായത്തിൽ ഇതിങ്ങനെയാണ് ചർച്ച ചെയ്ത് വരുന്നത് എന്നാണ് ഓരോ സമ്പ്രദായക്കാരും പറയുന്നത്. അതുകൊണ്ട് ഓരോ സമ്പ്രദായങ്ങളും വേറെ വേറെയാണ്. എല്ലാവരും പറയുന്ന എന്താണ്? ഇതെല്ലാം സൂത്രകാരൻ്റെ അഭിപ്രായമാണ്. എല്ലാ ഭാഷകാരന്മാരും പറയുന്നു. അല്ല, തങ്ങളുടെ അഭിപ്രായമൊന്നും ഉണ്ടാവില്ല, സൂത്രത്തിൻ്റെ വിശദീകരണം മാത്രം എന്നാ പറയും. പല സമ്പ്രദായങ്ങളുണ്ട്, പല സമ്പ്രദായങ്ങളിൽ ഇതേ സൂത്രം നിലനിൽക്കുന്നുവെന്നും പറയും. അപ്പോൾ ഭാഷികാരനെ സംബന്ധിച്ച് ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആരാ? സൂത്രകാരൻ. സൂത്രകാരനാണ് ആചാര്യൻ. ആ സൂത്രകാരൻ ആരാണെന്ന് നമുക്ക് അറിയത്തില്ല. സൂത്രകാരനെന്ന് അറിയാൻ വയ്യ, കാരണം സൂത്രത്തിൽ പല പേരുകളും പറയുന്നുണ്ട്. ആ പല പേരുകളിൽ ഒരാളാണ് ബാദരായണൻ എന്നേ ഉള്ളൂ. പല പേരുകളും പറയുന്നു. സിദ്ധാന്തം പറയുന്ന പല പേരുകളും കൂടെ മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. അതിലൊരാളാണ് ബാദരായണൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് സൂത്രകാരൻ ബാദരായണൻ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതൊരു വിശ്വാസമാണ്. സൂത്രകാരൻ ബാദരായണനാണ്. സൂത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല ഇത് ഇന്ന ആളാണ് സൂത്രം രചിച്ചതെന്ന്. പിന്നെ അത് പാരമ്പര്യമായൊരു വിശ്വാസമാണ്. ഈ സൂത്രമെല്ലാം രചിച്ചിരിക്കുന്നത് വ്യാസനാണ്. വ്യാസനും ബാദരായണൻ ഒരാളാണോ രണ്ടുപേരാണോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. വ്യാസൻ എന്തായാലും ബാദരായണൻ എന്ന ഒരു അപരനാമമുണ്ട്. അതുകൊണ്ട് ബാദരായണൻ എന്നും പറയാം, വ്യാസനെന്നും പറയാം. ഭാഷ്യകാരൻ്റെ ആചാര്യൻ അതാണ്. അങ്ങനെ അല്ല, ഭാഷ്യകാരൻ എപ്പോഴും പറയുന്നു അങ്ങനെയാണ്. ഭാഷ്യങ്ങളിലെല്ലാം ആചാര്യൻ എന്ന് പറഞ്ഞാൽ വേറെ ആരാ ഭാഷ്യകാരൻ ആചാര്യൻ? സൂത്രകാരനല്ലാതെ. സൂത്രകാരൻ ഉദ്ദേശിച്ച ആചാര്യൻ എന്ന് പറയുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്ന് നിർദ്ദേശിക്കുന്നു. ഗൗതമൻ ആചാര്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഗൗതമന്റെ സൂത്രം എടുത്ത് കാണിച്ചിട്ട് പറയും ഗൗതമാചാര്യൻ. അല്ലെങ്കിൽ പൊതുവെ ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്രകാരൻ. വേറെ ആചാര്യനെ കുറിച്ചൊന്നും പറയും. നമ്മുടെ കഥയിലൊരാചാര്യനുണ്ടല്ലോ, ഭാഷ്യകാരൻ, ആചാര്യനെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഗൂഢപാദാചാര്യനെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഇവിടെ ഗോവിന്ദപാദരോ അങ്ങനെ ഏതെങ്കിലും ഒരു ആചാര്യനെ കുറിച്ച് ഭാഷ്യകാരൻ ഭാഷ്യത്തിലുള്ള ഒരിടത്തും തന്നെ ഒരക്ഷരവും പറയുന്നില്ല. അതുകൊണ്ട് ആ കഥയിലുള്ള ആൾക്കാരെല്ലാം കഥയിലേ ഉള്ളൂ. കാര്യത്തിലുണ്ടോ എന്നുള്ളതിന് ഒരു തെളിവുമില്ല ഭാഷ്യത്തിനും. കഥയിലുണ്ട്. അത് പ്രത്യേകിച്ച് പറയും, ഏതെങ്കിലും ഒരു സിദ്ധാന്തം പറയും. ഗൗതമൻ, ജൈമിനി ഇങ്ങനെയൊക്കെയുള്ളവരെ പ്രത്യേകിച്ചെടുത്ത് പറയും. അല്ല, ഇവിടെ എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് ആരും പരാമർശിക്കുന്നില്ലല്ലോ. അപ്പൊ ഈ സൂത്രത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ആരാണോ പറയുന്നത് അതാണ് ആചാര്യൻ. സൂത്രകാരനാണ് ആചാര്യൻ. സൂത്രത്തിൽ പൂർവപക്ഷവും സിദ്ധാന്തവും ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് ഭാഷ്യകാരൻ്റെ അഭിപ്രായം. വിദ്യത ഏവത്തു ആശ്രമാന്തര വിധിശ്രുതി പ്രത്യക്ഷ. ആശ്രമാന്തര വിധി എന്ന് വെച്ചാൽ സന്യാസാശ്രമത്തെ വിധിക്കുന്ന പ്രത്യക്ഷമായ ശ്രുതിയുണ്ടോ? ഏതാണ് ബ്രഹ്മചര്യം? പരിസമാപ്യ ഗൃഹി ഭവേത് ഗൃഹി ഭൂത്വ വനീ ഭവേത് വനീ ഭൂത്വ പ്രവ്രജേത് യതി വൈദരഥ ബ്രഹ്മചര്യാദേവ പ്രവ്രജേത് ഗൃഹാത്വാ വനാത്വാ. ഇത് ഭാഷകാരൻ പല സ്ഥലത്തും പറയുന്നു. പല സ്ഥലത്ത് ഈ ശ്രുതി പറയുന്നുണ്ട്. ഇവിടെ വ്യക്തമായി സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിൽ സ്വീകരിക്കുക, ഗൃഹസ്ഥാശ്രമമായിട്ട് വനപ്രസ്ഥം, അത് കഴിഞ്ഞിട്ട് സന്യാസം, ക്രമസന്യാസം. അങ്ങനെ അല്ലെങ്കിൽ ഇത് വൈദരത്. വേണ്ടത്ര യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ ബ്രഹ്മചര്യ ദേവ പ്രവൃത്തി, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഗൃഹാത്വാ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നും ആകാം, വാനപ്രസ്ഥനുമാകാം. അപ്പോൾ ഇവിടെ പ്രത്യക്ഷമായ ശ്രുതി ഉണ്ടല്ലോ സന്യാസത്തെ പറയാൻ എന്നോ. എന്നുവെച്ചാൽ ഈ ശ്രുതിർ അനധികൃത വിഷയാ സഖ്യ വക്തം. അപ്പോ അനധികാരികളുടെ സന്യാസത്തെക്കുറിച്ചും പല ഭാഗങ്ങളും ഭാഷകാരം ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഉപനിഷത് ഭാഷ്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അനധികാരികളെന്ന് പറഞ്ഞാൽ ഇവിടെ ഭിന്നശേഷിക്കാർ അവരാണ് എന്നേ പറയാൻ പാടുള്ളൂ. ഇന്ന് മറ്റേ ഭാഷയൊക്കെ പറഞ്ഞ അതെല്ലാം കുറ്റകരമാണ്, അങ്ങനെ പറയാൻ പാടില്ല. അത് ശരിയുമാണ്. അങ്ങനെ കാണൻ, കുബ്ജൻ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ പറഞ്ഞുമ്പം അത് പറയുന്നവർക്ക് സൗകര്യമാണെങ്കിലും കേൾക്കുന്നവർക്കത് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പറയുന്നത് ഭിന്നശേഷിക്കാരൻ. പഴയ ചിന്താഗതിയല്ല. പഴയകാലത്ത് ഈ പറയുന്നവരാരും അത്രയും വിശാലമായിട്ടൊന്നും ചിന്തിച്ചില്ല. ആധുനിക മനുഷ്യനാണ് അത്രയും വിശാലമായി മാനുഷികമായി ചിന്തിക്കുന്നത്. പണ്ടുള്ളവരങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് സന്യാസത്തെക്കുറിച്ച് പണ്ട് ചിന്തിച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് ആ സന്യാസത്തെക്കുറിച്ച് ചിന്തിക്കാൻ എന്താ കാരണം? ശരിയായി കണ്ണ്, കാല്, കൈ ഇതൊന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ കർമ്മങ്ങൾ, വൈദിക കർമ്മം ചെയ്യാൻ കഴിയത്തില്ല. അത് ബ്രഹ്മസൂത്രത്തിലൊക്കെ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇവിടെ അനധികാരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്രനൊന്നുമല്ല, ചിലരങ്ങനെ ഭ്രമിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതൊന്നും ഒരു കാരണവശാലും അംഗീകരിക്കുന്ന കാര്യമില്ല. അത് പറഞ്ഞിട്ടുണ്ടോ, ശൂദ്രൻ അങ്ങനെ എന്തെങ്കിലും അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കഴുത്തിന് മേലുള്ള സാധനം മത്തങ്ങ അവിടെ കാണത്തില്ല, അത് കട്ട് ചെയ്ത് കളയും. അതായിരുന്നു പഴയ നിയമം. അതുകൊണ്ട് ശൂദ്രൻ്റെ തന്നെ അനധികാരി എന്ന് പറഞ്ഞാൽ ശൂദ്രനോ വർണ്ണബാഹ്യനൊന്നുമല്ല, വേദാധ്യയനത്തിന് അധികാരമുള്ളവർ. പക്ഷേ ഇങ്ങനെയുള്ള അംഗ വൈകല്യങ്ങളൊക്കെ വന്നവർക്ക് സന്യാസമാക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നു അവനെ കൊണ്ട് വേറെ ഉപയോഗമൊന്നുമില്ല, അതുകൊണ്ട് അവനെ സന്യാസിമാരുടെ കൂട്ടത്തിൽപ്പെടുത്താം എന്ന് തന്നെ പറയുന്നുണ്ട് സ്പഷ്ടമായിട്ട്. കാലില്ലാത്തവൻ അങ്ങനെ കർമ്മം ചെയ്യാം. അണ്ടവൻ സന്യസിച്ചോട്ടെ, അവന് ആശ്രമ സന്യാസം വിധിച്ചിട്ടുണ്ട്. അവരാണ് അനധികാരികളെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സന്യാസവും ശൂദ്രന് പാടില്ല, സ്ത്രീക്ക് ആ ഭാഗത്തൊന്നും എത്തി നോക്കാൻ കൂടി പാടില്ല. അതാണ് സ്മൃതികളുടെ നിയമം. ആ സ്മൃതികളുടെ നിയമം വെച്ചുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത്. അതിൽ തന്നെ ഇനി ഒന്നുകൂടി കൃത്യമായി പറഞ്ഞ ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച് ബ്രാഹ്മണരല്ല ഭിന്നശേഷിക്കാരുടെ കാര്യമാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കും സന്യാസത്തിന് അധികാരം ഇല്ല. ഭാഷകാരൻ അതിനെ അത്രയും അവിടെ വരുമ്പോഴത്തേക്ക് അർത്ഥത്തെ സങ്കോചിപ്പിക്കുന്നുണ്ട്. അത് ബുദ്ധിയുടെ സങ്കോചം കൊണ്ടാണ് അങ്ങനെ അർത്ഥത്തിൽ സങ്കോചം വരുന്നത്. ഭാഷകാരന്റെ അഭിപ്രായം അനുസരിച്ച് അനധികാരി അതാണ്. അപ്പൊ അവരെ സംബന്ധിച്ചാണോ ഈ സന്യാസം പറഞ്ഞിരിക്കുന്നത് എന്നാണ്. എന്നുവെച്ചാൽ ഈ ശ്രുതിയിൽ അനധികൃത വിഷയ അശക്യാവർത്തം, അനധികാരികളെ സംബന്ധിച്ച് സന്യാസം എന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ആ വിശേഷ ശ്രമം ഇവിടെ സാമാന്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ പ്രത്യേകിച്ച് ഇന്നാരെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇതങ്ങ് ഇവിടെ ഭാഷകാരൻ എന്ന് പറയുന്നത് എന്താണ്? അവിശേഷ ശ്രവണം എന്നുവെച്ചാൽ സാമാന്യമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് വർണ്ണത്തിലുള്ളവനും സന്യസിക്കാമല്ലോ. അവിശേഷമായി പറഞ്ഞു എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ സന്യാസത്തിന് വർണ്ണം നോക്കേണ്ട കാര്യമില്ല, ആർക്ക് വേണോ സന്യസിക്കാം. അവിടെ വരുമ്പോൾ വീണ്ടും സങ്കോചം വരുന്നു. എന്തിന്? ബുദ്ധിക്ക്. വീണ്ടും പറയാം, അത് പാടില്ല. അവിടെ ഒരു തരം വാശി പോലെയാണ്. അങ്ങനെ അത് പ്രമാണമാണ്. പ്രയാസം അങ്ങനെ സ്മൃതി എടുക്കും, ശ്രുതി വേണമെങ്കിൽ അത് വ്യാഖ്യാനിച്ചത് ശരിയായിക്കൂടി. വ്യാഖ്യാനിച്ചപ്പോര് ബ്രാഹ്മണാഹ പ്രവ്രജന്തി എന്നാ പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണന്മാർ പ്രവ്രജനം സ്വീകരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്ന ശ്രുതി. അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ല, ഞങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിക്കും. ബ്രാഹ്മണൻ വെച്ചാൽ ബ്രാഹ്മണ ജാതി, എന്താ കുഴപ്പം? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്ന് വ്യാഖ്യാനിക്കും ശൂദ്രന്മാർ. ശൂദ്രന്മാർക്ക് സന്യസിക്കണം അതിന് വേണ്ടിയിട്ട്. ഭാഷകാരൻ അങ്ങനെ വ്യാഖ്യാനിക്കത്തില്ല. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ തന്നെ, അതിനെന്താ കുഴപ്പം? ഇതൊക്കെ വ്യാഖ്യാനത്തിലല്ലേ ഇരിക്കുന്നു. അവിടെ ഭാഷകാരൻ സ്പഷ്ടമായി അവിടെ തന്നെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. വൈശ്യക്ഷത്രിയോ എന്ന പാരിവ്രാജ്യ പ്രതിപത്തിരസ്തി. വൈശ്യനും ക്ഷത്രിയനും പാരിവ്രാജ്യം ഇല്ല. പിന്നെ ബാക്കിയുള്ള ശൂദ്രനും സ്ത്രീയും ഇതിനെല്ലാം പുറത്തു കിടക്കുന്നവൻ്റെയും കാര്യം പറയാനുണ്ടോ? ഇനി കഷ്ടകാലത്തിനെങ്ങാനും അവന്റെ വിവരക്കേട് കൊണ്ടെങ്ങാനും കാര്യം സന്യസിച്ചാൽ തല കാണത്തില്ല. അതാണ് അന്നത്തെ നിയമം. അതാണ് അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് സമൂഹത്തിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നിയമങ്ങളെ നിയമപാലകന്മാർ പാലിക്കേണ്ടി വരും. അപ്പോൾ ആ നിയമം തെറ്റിച്ചു കഴിഞ്ഞു. രാമായണത്തിലെ കഥ അതാണ്. ഒരു ബ്രാഹ്മണന്റെ കുട്ടി മരിച്ചു. ബ്രാഹ്മണ കുട്ടി എടുത്തുകൊണ്ട് ചെന്നു. അപ്പൊ ബ്രാഹ്മണന്റെ കുട്ടി എങ്ങനെയാ മരിക്കുന്നത്? മരിക്കാനേ പാടില്ല, ശിശുമരണം സംഭവിക്കാൻ പാടില്ല. അപ്പൊ എന്താ കാരണം? ഉടനെ എല്ലാവരുമായിട്ടും കൂടി ആലോചിച്ച് അവർ പറഞ്ഞു, അതിന് കണ്ടുപിടിച്ച കാരണമാണ്, എങ്ങനെ ആ ഒരു കാരണം വന്നെന്നറിയത്തില്ല, എവിടെയോ ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്. അതെല്ലാം എങ്ങനെ ശിശുമരണം സംഭവിക്കും? എന്നിട്ട് രാമായണത്തിൽ എന്താ പറയുന്നു? ഇക്കാര്യം നേരിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി വേറെ ആരെയും പറഞ്ഞയക്കാതെ രാമൻ തന്നെ പുഷ്പ വിമാനത്തിൽ കയറി സഞ്ചരിച്ചു എന്നാണ് ആളിനെ കണ്ടുപിടിക്കുക. സാറിന് എന്ത് കാര്യം വന്നാലും ചെറിയ കേസുകൾക്ക് എല്ലാം കൊട്ടേഷൻ കൊടുക്കുക ചെയ്യുന്നു. ആർക്കും പ്രയാസം തോന്നരുത്. സീത ഉപേക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്ത്? ലക്ഷ്മണന് കൊട്ടേഷൻ കൊടുക്കുകയായിരുന്നു, കൊണ്ടുപോയി കള. ലക്ഷ്മൺ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, നിനക്ക് പറ്റത്തില്ലെങ്കിൽ ഇന്നുപോലെ നീ എന്റെ ശത്രുവാണ്, ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നീ എന്റെ ശത്രുവാകും. അപ്പൊ പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് സീതയും കൊണ്ടുപോയി. അത് കേട്ട സമയം മുതൽ ലക്ഷ്മണൻ കരയാൻ തുടങ്ങി. കൊണ്ടുപേക്ഷിച്ചപ്പോ കരഞ്ഞു, തിരിച്ചു വന്നും കരഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ മറ്റുള്ളവരെ ഏർപ്പെടുത്തേ ചെയ്യാറുള്ളൂ, പക്ഷെ ഈ ഒരു കാര്യത്തിന് മാത്രം സ്വയം പോയി എന്നാണ്. പോയി ഇങ്ങനെ ശൂദ്രൻ ചെയ്യുന്നു. അവനോട് ഒരു കാര്യം ചോദിച്ചിട്ടുള്ളൂ, നിന്റെ ജാതി എന്താ? വർണ്ണം. ശൂദ്രൻ അടുത്ത് കട്ടിങ്ങാണ്, പിന്നൊന്നുമില്ല. ഈ കട്ട് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? മരിച്ച കുട്ടി ജീവിച്ചു. ബ്രാഹ്മണന്റെ മരിച്ച കുഞ്ഞ് ജീവിച്ചു പറയുന്നു. പിന്നെ പറയുന്നു രാമായണത്തിൽ, ബ്രാഹ്മണന്റെ ഗൃഹത്തിൽ സന്തോഷമായി, കുഞ്ഞ് ജീവിച്ചു, അവിടെ ആനന്ദമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ധർമ്മം എന്ന് പറയുന്ന ഇതാണ് വർണ്ണധർമ്മം. ഇത് എവിടെയെങ്കിലും രാമരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? രാമായണത്തിൽ പറയുന്നു, പത്മി രാമായണത്തിൽ പറയുന്നത് രാമരാജ്യം എന്ന് പറഞ്ഞാൽ വർണ്ണധർമ്മം അണു ഇടപോലും വ്യതിചലിക്കാതെ പരിപാലിക്കുന്നതാണ് രാമരാജ്യം എന്നാ പറയുന്നത്. ആ വർണ്ണധർമ്മം അണുവിട തെറ്റാതെ പരിപാലിക്കുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തലവട്ട് അവിടെ കൊണ്ടുവന്നത്, അതിലിത് ചേർത്തത്. അതുകൊണ്ട് രാമരാജ്യത്തിൽ വർണ്ണധർമ്മം പാലിക്കുന്നുണ്ടാണ്. തുടക്കം മുതൽ അവസാനം വരെ രാമായണത്തിൽ പറയുന്ന ഇതാണ്, വർണ്ണധർമ്മം കൃത്യമായി പാലിക്കുന്നതുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള ദോഷങ്ങളുമില്ല, എല്ലാവരും സന്തുഷ്ടരാണ് എന്ന്. എല്ലാവരും സന്തുഷ്ടരാണ് രാമരാജ്യത്തിൽ. എന്തുകൊണ്ട്? വർണ്ണധർമ്മം കൃത്യമായി പാലിക്കുന്നുണ്ട്. പക്ഷെ ഒരാളൊഴികെ, രാമനൊഴികെ, രാമൻ എപ്പോഴും കരച്ചിലാണ് വർണ്ണധർമ്മം കൃത്യമായി പാലിച്ചിട്ട്. രാമായണത്തിൽ നോക്കിയാൽ രാമൻ ഒട്ടുമുക്കാൽ ഭാഗത്ത് രാമന് കരച്ചിലാണ്. ആദ്യ സമയം ഒഴികെ പിന്നീട് അങ്ങോട്ട് കരച്ചിലാണ്. സീതയെ രാവണൻ അപഹരിച്ചത് മുതൽ അവസാനം വരെ പിന്നെ കരച്ചിലാണ്. സീതയെ കിട്ടിയതിന് ശേഷം ഉപേക്ഷിച്ചതിന് ശേഷം പിന്നെ ഉപേക്ഷിച്ചതിന്റെ കരച്ചിൽ, അത് അവസാനം വരെ ഉണ്ടായിരുന്നു. എന്നാണ് രാമായണത്തിൽ ഞാൻ പറയുന്നുണ്ട്, രാമായണം വായിച്ചു. അപ്പോൾ വർണ്ണധർമ്മം കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരും ദുഃഖിക്കില്ല എന്നാണ്. പിന്നെ എന്താ രാമൻ കരഞ്ഞത്? എന്താ ലക്ഷ്മണൻ കരഞ്ഞു? എന്തുകൊണ്ട് താര കരഞ്ഞു? എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. കൂടുതൽ ചോദിച്ചാൽ നിങ്ങൾക്കും പ്രയാസം വരും. നിങ്ങളെല്ലാവരും രാമരാജ്യത്തിന്റെ ആൾക്കാരാണ്. അപ്പോൾ അവിടെ അതാണ് നിയമം. നിയമങ്ങൾ കൃത്യമായി, വർണ്ണ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക, അതാണ് അന്നത്തെ കാഴ്ചപ്പാട്. അത് വെച്ചുകൊണ്ടാണ് ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഇവിടെ അവിശേഷമായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടെ ഇന്ന ജാതി എന്നിവിടെ പറയുന്നില്ല, അധികാരിയാണോ അനധികാരിയാണോ പറയുന്നില്ല, സന്യാസം പൊതുവായി പറഞ്ഞിരിക്കുകയാണ്. പൃഥക് വിധാനാച്ച അനധികൃത. പിന്നെ ഈ അനധികാരികൾക്ക് സന്യാസം എന്ന് ഇവിടെ പറഞ്ഞു, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതേ ജാപാലശ്രുതി തന്നെ പറയുന്നുണ്ട്, അനധികാരികൾക്ക് സന്യാസം. ഇത് ഈ അനധികാരികൾക്ക് സന്യാസമെന്ന് കേൾക്കുമ്പോൾ ശൂദ്രന്മാർക്ക് വലിയ സന്തോഷമാണ്. സ്ത്രീകൾ അനധികാരികൾ ഞങ്ങളാണല്ലോ, ഞങ്ങൾക്ക് സന്യാസം അനുവദിച്ചെന്ന് അങ്ങനെ സന്തോഷിക്കാൻ വരട്ടെ. ഇവിടെ അനധികാരികളെന്ന് പറയുന്ന ആരാണെന്ന് പറയുന്നുണ്ടത്. എങ്ങനെയാണ് പുനർ അഥ പുനർ ഏവ വൃത്തിയുവ അവൃത്തിയുവ സ്നാതകോവ അസ്നാതകോവ ഉത്സന്നാഗ്നി അനഗ്നികോവ ജാപാലശ്രുതി എന്ന് പറയുന്നു. വൃത്തിയുവ അവൃത്തിയുവ ആശ്രമത്തിന് പറഞ്ഞിരിക്കുന്ന ആ വ്രതനിഷ്ഠകളോടുകൂടി ജീവിക്കുന്നവൻ, വിഹിതമായ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവനാണ് വൃത്തി. അങ്ങനെയൊന്നും അല്ലാതെ ജീവിക്കുന്നു, വിധിച്ചതനുസരിക്കാതെ ജീവിക്കുന്നു. അവൃത്തി എന്നുവെച്ചാൽ ഇത് വൃത്തി അവൃത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം പ്രാപ്തമാവുന്നത് വർണ്ണങ്ങളിലാണ്. കാരണം എവിടെയാണോ വൃത്തിയുള്ളത് അവിടെ അവൃത്തിയും വരത്തും, അല്ലാത്തടത്തൊന്നും പ്രാപ്തമാകത്തില്ല. എന്ന് പറഞ്ഞാൽ എവിടെയാണോ വിധിയുള്ളത് അവിടെ മാത്രമേ നിഷേധവും പ്രാപ്തമാകൂ. പക്ഷിമൃഗാദികൾക്കൊന്നും വിധി നിഷേധങ്ങൾ പ്രാപ്തമല്ല, അവിടെ നിഷേധം പ്രാപ്തമല്ല, എന്തുകൊണ്ട് വിധിയും പ്രാപ്തമല്ല. അപ്പോൾ ഈ പറയുന്നതെല്ലാം ജാതിയിലാണ്. എവിടെയാണോ വിധി വരുന്ന അവിടെ വൃത്തിയുവ അവൃത്തിയുവ സ്നാതകോവ അസ്നാതകോവ. വേദാധ്യയനം ചെയ്ത് സ്നാതകൻ അല്ലെങ്കിൽ അസ്നാതകൻ, ഉത്സന്നാഗ്ര അനഗ്നികോവ. സ്നാതകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എച്ച് ഡി ഒക്കെ എടുത്ത ആള്, എല്ലാം പഠിച്ച് പൂർത്തിയാക്കി എന്നാണ്. അതിനാണ് സ്നാതകൻ. എല്ലാം കഴിഞ്ഞു, സമാവർത്തനവും കഴിഞ്ഞു. ഹിന്ദിയിൽ പറയല്ലേ സ്നാതക, ഗ്രാജുവേറ്റ്. അതെ, അത് തന്നെ സ്നാതക് എന്ന് പറയും. അസ്നാതകനുമാകാം. ഉസന്നാഗ്ര അനഗ്നികോവ, ഉത്സന്നാഗ്നി. അഗ്നിയെ പരിത്യജിച്ചവൻ, തേജിച്ചു കളഞ്ഞു. എന്നുവെച്ചാൽ കുറച്ച് ദിവസം അഗ്നിയാദാനം ചെയ്ത് ഇതൊക്കെ ചെയ്ത് ഇതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ അതിൻ്റെ എന്ത് ചെയ്തു, അതങ്ങ് ഉപേക്ഷിച്ച് ഉത്സന്നാഗ്നി അനഗ്നികൻ. ചിലർ അഗ്നി ആദാനത്തിനേ പോയില്ല, കർമ്മത്തിലേക്ക് പ്രവേശിച്ചില്ല. ഇതിനൊക്കെ അവകാശികൾ ഇതൊക്കെ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം, മനുഷ്യനല്ലേ. അവരുടെ ഉദ്ദേശമാണ് ഈ പറയുന്നത്. ഇങ്ങനെ കുറെ പറയുന്നുണ്ട് ഇത്യാദിന. ഇത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതിൽ പറയുന്ന അനധികാരികളെന്ന് പറയുമ്പോൾ ഈ പങ്കുവന്ധാദികൾ ഈ പെടുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ടാലും ശരി, ഒരുത്തന് പങ്കുത്വം അന്ധത്വം ഇതൊക്കെ ഏത് സമയത്ത് ജീവിതത്തിൽ സംഭവിക്കാമല്ലോ, ജന്മന വേണമെന്നല്ലല്ലോ. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അവൻ അന്ധനായി, പിന്നെ അവൻ എന്ത് ചെയ്യും, അഗ്നിയെ ത്യജിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. പങ്കുവായ അവന് കർമ്മം ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരന് അവന് സന്യാസത്തിന് അധികാരമുണ്ട്. ജ്ഞാനം വേണ്ട, അത് സ്മാർത്ഥ സന്യാസം. സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവനും അതുകൊണ്ട് ഗുണമുണ്ടാവും, ഉപാസനയൊക്കെ ചെയ്ത് കഴിയും, കർമ്മം ചെയ്യണ്ടല്ലോ. എന്നുവെച്ചാൽ അവിടെയും ഭാഷ്യകാരൻ പോസ്റ്റില്ലെങ്കിലും പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്, എന്നെങ്കിലും മേഖല ചേരുമ്പം കയറാം എന്ന് പറഞ്ഞ മനസ്സിലാവും. പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. കർമ്മം ചെയ്യാൻ പറ്റിയില്ലെങ്കിലെന്താ, സന്യാസ ആശ്രമത്തിലായ പിന്നെ സുഖമായിട്ട് ജീവിക്കുകയാണ്, എന്താ പ്രശ്നം? ഇതൊക്കെ വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്തുന്നതാണ്. ജാതിയുടെ കാര്യം വരുമ്പം ഭാഷകാരൻ പിന്നെ കണ്ണു കാണത്തില്ല, ബുദ്ധിയും ശരിക്കും വർക്ക് ചെയ്യത്തില്ല, അതെന്തോ അങ്ങനെയാണ്. ബ്രഹ്മജ്ഞാന പരിപാക അംഗത്വച്ച പാരിവ്രാജ്യസ്യ അനധികൃത വിഷയത്വം. ഇനി പറയുന്നു, മുഖ്യമായ പാരിപ്രാജ്യം ബ്രഹ്മജ്ഞാനാംഗമായിരിക്കുന്നു. ബ്രഹ്മജ്ഞാന സഹിതമായ പാരിപ്രാജ്യം എന്ന് പറയുന്നത് അനധികാരികളുടെ പാരിപ്രാജ്യം, അത് സ്മാർത്ഥ സന്യാസം. അങ്ങനെയെല്ലാം സ്മൃതികളിലെല്ലാം വിധിച്ചിരിക്കും. അപ്പോൾ അവർക്ക് സന്യാസാശ്രമത്തിൽ ജീവിക്കാം, പക്ഷെ ജ്ഞാനം ഉണ്ടാകത്തില്ലല്ലോ. ജ്ഞാനോ പരിവ്രജനം, അത് ഈ പറയുന്ന അനധികാരികൾക്ക് ഇല്ല എന്നർത്ഥം. ഇനി അനധികാരികൾക്ക് ജ്ഞാനം ഉണ്ടാകുമോ? ഉണ്ടാവും, കാരണം അഷ്ടാവക്രണക്ക് ഉദാഹരണമില്ലേ? അഷ്ടാവക്രണ്ടേക്ക് ഉദാഹരണമില്ലേ? ഉണ്ടാവും. അതാണ് പ്രാമാണ്യ ചർച്ചായം, പ്രാമാണ്യ ചിന്തായം പുരുഷപ്രവൃത്തിയർ അധിഷ്ഠാന. അഷ്ടാവക്കനൊക്കെ നിങ്ങളുടെ കൈ ഇരിക്കട്ടെ. ഇവിടെ പറയുന്നു, ശരീരം മേ വിചർഷണം ജിഹ്വാമേ മധുമത്തമ കർണാഭ്യാം ഭൂരിവിശ്രമം ഇത്തി അംഗസാകല്യ പ്രാർത്ഥനാൽ നിങ്കാച്ച ന അന്ധ പങ്കുമൂക ബദിരാദീന അധികാര. പറയുന്നു, ജ്ഞാനസഹിതമായ സന്യാസത്തിന് അവർക്ക് ആർക്കും അധികാരമില്ലെന്നാണ്. സന്യാസമാകാം, ജ്ഞാനം സഹിതമായെന്നില്ല എന്നെന്തുകൊണ്ട് പറഞ്ഞു? ദൃഷ്ടിഭൂത സഞ്ചാര ശ്രവണാദിയം വിനാ ജ്ഞാന അനുപത്തേഹേ. ഈ സാധനങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതിന് ഇവിടെ പറയുന്നത് കണ്ണും ദൃഷ്ടിഭൂതം ന്യസേത് പാദം എന്ന് പറഞ്ഞിരിക്കുന്നു. അതൊക്കെ വ്യാഖ്യാതാക്കൾ പറയുകയാണ്. പരമ്പരയിൽ ഇങ്ങനെയൊക്കെയാണ് സ്വീകരിക്കുന്നത്, ഭാഷ്യകാരന്റെ പരമ്പരയിൽ. അപ്പോ ദൃഷ്ടിഭൂതമായി വേണം കാല് വയ്ക്കാൻ, കണ്ണുകൊണ്ട് പരിശുദ്ധമാക്കിയിട്ട് വേണം പാദം തറയിൽ വയ്ക്കാൻ എന്ന് പറഞ്ഞാൽ ഉറുമ്പിനെ ഒന്ന് ചവിട്ടരുത്. അന്ധനെങ്ങനെ നടക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അവൻ ഉറുമ്പിനെയും മറ്റും ചവിട്ടിക്കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പാപം ഉണ്ടാവും. ആ പാപം ഉണ്ടെങ്കിൽ അവന് അത് തടസ്സമാവും, ഞാനും ഉണ്ടാവത്തില്ല. കണ്ണുണ്ടായാലേ പറ്റൂ എന്നാണ്. പിന്നെ അടുത്ത് വരുന്നുണ്ട് സർവാപ അപേക്ഷ രസ്യവത്. യജ്ഞാദികൾ പരമ്പരയായി കാരണമാണ്, പങ്കുവാണെങ്കിൽ അവൻ ഈ കർമ്മം ചെയ്യാൻ പറ്റും, പിന്നെ അവനങ്ങനെ ചിത്തശുദ്ധി ഉണ്ടാവത്തില്ല. അപ്പൊ അവൻ ജ്ഞാനത്തിന് അധികാരിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ജ്ഞാനമില്ല, ഉണ്ടാകത്തില്ല എന്നുള്ളൊരു നിലപാടാണ് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്നത്. പക്ഷെ ലോകത്തിൽ കാണുന്നതും ഇതുമായിട്ടൊന്നും ബന്ധമൊന്നുമില്ല. ലോകത്തിൽ മഹാത്മാക്കൾ, തത്വജ്ഞാനികളായിട്ട് ഉള്ള മഹാത്മാക്കൾക്ക് ഈ പറയുന്ന പ്രമാണമായിട്ടൊന്നും ബന്ധമില്ല. എന്ന് വെച്ചാൽ അവിടെ സ്ത്രീ എന്നോ ശൂദ്രനെന്നോ പങ്കോ എന്നോ അന്ധനൊന്നോ ഇല്ല. എല്ലാവരിലും ജ്ഞാനികളും മുക്തന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെയൊന്നും ഈ പരമ്പരയിൽ അങ്ങനെ അംഗീകരിക്കില്ല. പരമ്പരയുടെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, ഇവിടെ പ്രാമാണ്യ ചർച്ചയാണ്, അതാണ് തമ്മിലുള്ള വ്യത്യാസം. പരമ്പരയിൽ അംഗീകരിക്കാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്. ലോകത്തിൽ പ്രയോഗത്തിൽ എങ്ങനെ നടക്കുന്നു എന്ന് പറയുന്ന വേറെ കാര്യം. അവിടെ ഇങ്ങനെ നിയമങ്ങളൊന്നുമില്ല. ആർക്കും ജ്ഞാനമുണ്ടാകാം, അങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷേ അതിനെയെല്ലാം എന്ത് ചെയ്യുന്നു, വ്യാഖ്യാനിച്ച് സങ്കോചിപ്പിക്കുന്നു, അതിനെയൊക്കെ തള്ളിക്കളയുന്നു. അതാണ് വ്യാഖ്യാനം കൊണ്ട് ചെയ്യുന്നത്. ഇത് തുറന്നു പറയുന്നതാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത്. ആചാര്യനെ കുറിച്ച് അങ്ങനെ പറയാമോ എന്ന് ചോദിക്കുന്നതാണ്. ആചാര്യൻ ഇതാ ചെയ്യുന്നത്, ലോകത്തിലെന്താണോ പ്രസിദ്ധമായിരിക്കുന്നത് സർവലോക അനുഭവമായിരിക്കുന്ന കാര്യത്തെ നിഷേധിക്കുന്നു. എങ്ങനെ? വ്യാഖ്യാനത്തിലൂടെ. അപ്പോ എന്തിനെ സ്വീകരിക്കും? ലോകപ്രസിദ്ധിയെ സ്വീകരിക്കുമോ അതോ വ്യാഖ്യാനത്തെ സ്വീകരിക്കും? നിങ്ങൾ ആചാര്യന്റെ ശരിയായ അനുയായികളാണെങ്കിൽ വ്യാഖ്യാനത്തെ സ്വീകരിക്കും. ശരിയായ അനുയായികൾ വ്യാഖ്യാനത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്നെ വിമർശിക്കുന്നതിന് മുമ്പ് സ്വന്തം ഗുരുവിനെ ഉപേക്ഷിക്കണം, എന്നിട്ട് പിന്നെ എന്നെ വിമർശിക്കണം. ആദ്യം എന്താ വേണ്ടതെന്ന് ചിന്തിക്കണം.